അങ്ങനെ തീരുമാനിക്കും. നിങ്ങളുടെ ഗുരുവിന്റെ ഗുരു എങ്ങനെയാ? അതായത് എന്റെ ഗുരു ഇന്നാരാണെന്ന് ഗുരു സാക്ഷ്യപ്പെടുത്തണം, എന്നാലേ അത് ഗുരുവിന്റെ ഗുരുവാകും. ഒരാള് ഗുരു ഇന്നാരാണ് എന്ന് ആ വ്യക്തി സാക്ഷ്യപ്പെടുത്തിയാലേ ആള് ഗുരുവാകും. അതിന് ഒരുപാട് തർക്ക വിതർക്കങ്ങളും വാദപ്രതിവാദങ്ങളും എന്താണ് നമ്മുടെ സച്ചിദാനന്ദ സ്വാമിയെ കടത്തുന്നത് പോലെയുള്ള വിതണ്ടാവാദങ്ങളുടെ ഒന്നും ആവശ്യമില്ല. കക്ഷി പിടിച്ച് ജാതി വഴക്കുകളുടെ ഒന്നും യാതൊരു ആവശ്യമില്ല. ഗുരുവിന്റെ ഗുരു ആരാണെന്ന് ഗുരു സാക്ഷ്യപ്പെടുത്തിയോ പ്രശ്നം തീർന്നു. അപ്പൊ ഗുരുവിന്റെ ഗുരു പറയട്ടെ, ഗുരുവിന്റെ ഗുരു ആരാണെന്ന് ഗുരു സാക്ഷ്യപ്പെടുത്താത്തിടത്തോളം കാലം പിന്നെ ബാക്കിയുള്ളവർ കിടന്ന് ജാതി വഴക്ക് കൂടിയിട്ട് വല്ല കാര്യമുണ്ടോ? യാതൊരർത്ഥവുമില്ല. കാരണം അത് ഗുരുവാ പറയേണ്ടത്, ഇന്ന ആരാണ് എൻ്റെ ഗുരു എന്ന് പറയുന്ന പ്രശ്നം അന്ന് തീരും. എന്നുവെച്ചാൽ അത് സാക്ഷ്യപ്പെടുത്തണം. ആ ഗുരു അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ, ഗുരു വ്യക്തമായിട്ടത് രേഖപ്പെടുത്തണം. എന്താണ് ഇന്ന ആളാണ് എൻ്റെ ഗുരു എന്ന് പറഞ്ഞ പ്രശ്നം തീർന്നു. അങ്ങനെ ഗുരു സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലാത്തിടത്തോളം കാലം ഗുരുവിന് അങ്ങനെ ഒരു ഗുരു ഇല്ല. അങ്ങനെ ഒരു ഗുരുവിനെ ഗുരു ജീവിതത്തിൽ സ്വീകരിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ സ്വീകരിച്ചിട്ടില്ല എന്ന അതാണ് ഉള്ളത്. അല്ലാതെ നമ്മുടെ ഇവിടെ സ്വാമിമാർ കിടന്ന് മാസികകളിലും പത്രങ്ങളിലും എഴുതുന്നതല്ല തെളിവ്. ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം നടത്തി ജയിക്കുന്നതും തോക്കുന്നതുമല്ല, അത് ജാതി വഴക്കുകളാണ്. അത് എന്തിനുദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത് മനസ്സിലായത്? എന്തിനുദ്ദേശിച്ച്? ചട്ടമ്പിസ്വാമിയാണോ ഗുരു അല്ലേ എന്ന് പറയുന്നത് ഈ ജാതിഭ്രാന്തന്മാരുടെ വഴക്കാണ്. ഇവരുടെ ഉള്ളിൽ കെട്ട ജാതി ഇരിക്കുന്നതുകൊണ്ടാണ് ഈ വഴക്ക് കൂടുന്നത്. അതിൻ്റെ ഒരു ആവശ്യമില്ല. എന്തുകൊണ്ട്? ഗുരു സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് സാക്ഷ്യപ്പെടുത്തുക? ഇതാണ് എൻ്റെ ഗുരു. ഇത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പ്രശ്നം അപ്പൊ തീരും. അങ്ങനെ ഒരു സാക്ഷ്യപ്പെടുത്തൽ ഗുരുവിന്റെ ഭാഗത്തു നിന്നില്ല. അതുകൊണ്ട് നിങ്ങൾ കിടന്ന് വഴക്കൂടേണ്ട കാര്യമില്ല. ഇന്ന ആളാണോ അല്ലയോ അതിൻ്റെ യാതൊരു ആവശ്യമില്ല. എന്റെ നിലപാടെന്നും ഇങ്ങനെയാണ്. ഞാൻ ഈ ജാതി വഴക്കിൽ ഇടപെടാറില്ല. വൃത്തികെട്ട് അതിവിടുത്തെ ഈ സ്വാമിമാർക്ക് പറ്റിയ കാര്യമാണ്, ബോധമുള്ളവർക്ക് പറ്റിയ കാര്യമല്ല. അപ്പൊ അങ്ങനെ ഒരു സാക്ഷ്യപ്പെടുത്തൽ ഗുരുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായപ്പോ തീരില്ലേ പ്രശ്നം? ഇപ്പൊ വിവേകാനന്ദ സ്വാമി പരസ്യമായി പ്രസ്താവിച്ച എന്താണ്? എന്റെ ഗുരു രാമകൃഷ്ണദേവനാണ്. അവിടെ ആരെങ്കിലും തർക്കിക്കാൻ പോകുന്നുണ്ടോ? ലോകത്ത് ആരെങ്കിലും തർക്കിക്കാൻ പോകുന്നുണ്ടോ രാമകൃഷ്ണദേവനാണോ ഗുരു അതോ അല്ലയോ? ഒരാളും തർക്കിക്കാൻ പോകുന്നില്ല. നടരാജഗുരു അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച എന്താണ്? എന്റെ ഗുരു നാരായണ ഗുരു. ആരെങ്കിലും തർക്കിക്കാൻ പോയോ? ഇല്ല. അപ്പൊ ഗുരു ആരാണെന്ന് പറയേണ്ട ആരാണ്? ആരാണ്? ജാതിക്കാരല്ല, സ്വജാതിക്കാരല്ല. പിന്നെയോ ശിഷ്യനാണ് പറയേണ്ടത്. ഇതാദ്യം മനസ്സിലാക്കണം. ഗുരു പറഞ്ഞാലും പോരാ, മനസ്സിലായോ? ഗുരു പറഞ്ഞാലും പോരെ. ഇപ്പോൾ നാരായണ ഗുരു പറയണം, നടരാജഗുരു എൻ്റെ ശിഷ്യനാണെന്ന് പറഞ്ഞാൽ പോരാ. പിന്നെ ആര് പറയണം? നടരാജഗുരു പറയണം എൻ്റെ ഗുരു നാരായണ ഗുരുവാണെന്ന്. ഇപ്പോൾ നാരായണ ഗുരു പറയണം, നടരാജഗുരു എൻ്റെ ശിഷ്യനാണ്. ഇപ്പം നാരായണ ഞാൻ അംഗീകരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ പറയുന്നതിൽ ഒരു കാര്യമില്ല. ആർക്കും ആരെ ഗുരു ശിഷ്യനെന്ന് ആർക്ക് വേണമെങ്കിലും പറയാം. അതിനൊന്നും ഒരർത്ഥമില്ല. അതിനൊരൊറ്റ സാക്ഷിപത്രമേ ഉള്ളൂ. ആരാണ്? ഒരു ശിഷ്യം പറയുക, എന്റെ ഗുരു ഇന്ന ആളാണ്. ആ ഒരൊറ്റ വാക്കിൽ തീരത്തൊക്കെ പ്രശ്നമാണ്. ഈ ജാതി കോമരങ്ങൾ കിടന്ന് ഇങ്ങനെ വാച അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നു. അതിന് യാതൊരു അർത്ഥമില്ലാത്ത കാര്യമാണ്. അപ്പോ ഗുരു അങ്ങനെ ഒരാളെ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഗുരുവിനൊരു ഗുരുവേ ഇല്ല. അങ്ങനെ ഒരു ഗുരു ഇല്ല ഗുരുവിനെ സംബന്ധിച്ച്. ഉണ്ടെങ്കിൽ ആ പ്രശ്നം അന്ന് തീരും. ഗുരുവിന് പറയുന്നതിന് ആരെ പേടിക്കണം? ഗുരുവിനങ്ങനെ ആരും ഗുരു ആരെയും ഭയക്കുന്ന ആളൊന്നുമില്ല. താൻ ഉണ്ടാക്കിയ പ്രസ്ഥാനത്തെ പോലും തള്ളിപ്പറഞ്ഞ ആളാണ്. ഏത് പ്രസ്ഥാനത്തെ? ഒരു സമുദായം മുഴുവൻ ആ പ്രസ്ഥാനത്തിൻ്റെ കൂടെ ആയിരുന്നിട്ട് പോലും അതിനെ തള്ളിപ്പറഞ്ഞ ആളാണ് ഗുരു. അതിൻ്റെ ആവശ്യം വന്നപ്പോൾ. അപ്പോൾ ഗുരുവിനങ്ങനെ ഭയമുള്ള ആളല്ല. അങ്ങനെയുള്ള ഗുരു ഒരു ഗുരു ഇല്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. അത് ആരെന്ന് നമ്മൾ അന്വേഷിക്കാൻ നടക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ഗുരുവിന് ഒരു ഗുരു ഇല്ല. പിന്നെ ജീവിതത്തിൽ ഒരു പലരെയും കണ്ടുമുട്ടിയിരിക്കും. ചിലപ്പോൾ പലരെയും പല കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കും. പലർക്കും പലതും മനസ്സിലാക്കി കൊടുത്തന്നിരിക്കും. ഇതൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. പക്ഷേ ഒരു ഗുരു എന്ന് പറയുന്നതിന് ഗുരു അത് ഈ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഒരു ഗുരുവിനെ ഗുരു അംഗീകരിച്ചിട്ടേ ഇല്ല. തൻ്റെ ഗുരുവായിട്ട് ഒരാളെ ഗുരു സ്വീകരിച്ചിട്ടില്ല. സ്വീകരിച്ചാൽ ഗുരു അത് സാക്ഷ്യപ്പെടുത്തിയാൽ മതി. എന്തുകൊണ്ട് ഗുരു അങ്ങനെ ഒരാളെ ഗുരുവായി സാക്ഷ്യപ്പെടുത്തിയില്ല? കാരണം ഗുരു അങ്ങനെ ആരെയും ഗുരുവായി സ്വീകരിക്കുന്നില്ല. അങ്ങനെ ആരെയും തൻ്റെ ഗുരുവായിട്ടൊരാളെ സ്വീകരിക്കുന്നു. പിന്നെ എല്ലാ ഗുരുക്കന്മാരെയും അംഗീകരിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ എത്രയോ തമിഴ് സിദ്ധന്മാരുണ്ട്. അവരൊക്കെ ഗുരു ഗുരുവായി അംഗീകരിക്കുന്നുണ്ട്. അവരെല്ലാം ഗുരുക്കന്മാരാണ്. പക്ഷെ തൻ്റെ ഗുരു എന്ന് പറയുന്ന ഒരു ഗുരുവിന് ഗുരു സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് അതിൽ വിവാദത്തിൻ്റെ യാതൊരു ആവശ്യമില്ല. തർക്കിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഒറ്റ വാക്കിൽ മറുപടി പറയേണ്ട ഒരു കാര്യമാണ് ഈ ബോധമില്ലാത്ത ആൾക്കാർ കിടന്ന് എന്ത് ചെയ്യുന്നത്? വാദപ്രതിവാദം നടത്തുന്നു. അതിന് യാതൊരു അർത്ഥമില്ല. അത് ഈ കൃതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ കരുണാമൂർത്തിയായ ഒരു മനുഷ്യനെയാണ് സ്തുതിക്കുന്നത്. അങ്ങനെ കരുണാമൂർത്തിയായ മനുഷ്യർ ലോകത്ത് ഒരുപാടുണ്ട്. ഒരാളല്ല. ജൈന ഗുരുക്കന്മാരെ തുടങ്ങി യുദ്ധനിങ്ങനെ ഒരുപാട് പേര്. തമിഴ്നാട് തന്നെ ഇവിടെ ഇപ്പോൾ എത്ര പേരുടെ പറയുന്നു? എത്രയോ പേരുണ്ട് ജൈനന്മാരും ശൈവന്മാരും ഇല്ല. പക്ഷേ തൻ്റെ ഗുരു എന്ന് ഗുരു ഒരാളെയും സ്വീകരിക്കുന്നില്ല. അപ്പോൾ തൻ്റെ ഗുരുവിനെ കുറിച്ച് ഗുരു എഴുതിയെന്ന് പറയാൻ നിവൃത്തിയില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. തൻ്റെ ഗുരുവിനെ സ്തുതിച്ചുകൊണ്ട് എഴുതി. അങ്ങനെ ഒരു ഗുരുവിനെ ഗുരു അംഗീകരിച്ചിട്ടില്ല, സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. ഒറ്റ വാക്കിൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ടാണിത് ഗുരു തൻ്റെ ഗുരുവിനെ കുറിച്ച് എഴുതിയെന്ന് സ്വീകരിക്കാൻ വയ്യാത്തത്. പക്ഷേ ഈ എഴുതിയിരിക്കുന്ന ഒരു ഗുരുവിനെ കുറിച്ചാണ്. അതിൽ യാതൊരു സംശയവും ഇല്ല. കരുണാമൂർത്തിയായ ഒരു മനുഷ്യനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഒരു മനുഷ്യനാണ്, നരരൂപമെടുത്ത് ഭൂമിയിൽ പെരുമാറിയിടുന്ന ഒരു വ്യക്തി, മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ ജീവിക്കുന്ന ഒരാൾ. അതാണ് ഇവിടെ സ്തുതിക്കുന്നത്. പിന്നെ ഇത് വ്യാഖ്യാനിക്കുന്ന ചിലര് ഈശ്വരനെ സ്തുതിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഈശ്വരനെ സ്തുതിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് എഴുതി. കരുണാകരൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. അത് ശരിയാകത്തില്ലേ? ഈശ്വരനെ സ്തുതിക്കുകയാണ് ശരിയാവും. എങ്ങനെ? ഈശ്വരനെ സ്തുതിക്കുകയാണ് എന്നെടുത്താൽ എന്താ കുഴപ്പം? കരുണാകരൻ എന്ന് ഈശ്വരനെ പറയില്ല. ഈശ്വരൻ കരുണാനിധിയാണ്. ഈശ്വരന്റെ കരുണ കൊണ്ടാണ് പിണ്ടനന്ദിയിലെ ശരിയാണത്. ഞാൻ പറയാൻ വന്നത് തന്നെ പറഞ്ഞു. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അതല്ല, അങ്ങനത്തെ ഈശ്വരനല്ല ഇത്. ഈ ദേവന്മാരുടെയൊക്കെ മുകളിലുള്ള ഈശ്വരൻ, ദേവന്മാരുടെയൊക്കെ മേളിലൊരുണ്ടല്ലോ ദൈവദശകത്തിലെ ദൈവം. ആ ദൈവമായിക്കൂടെ. ഈ ദേവതകളല്ല, വാളും കുന്തം കൊണ്ട് നടക്കുന്നവരൽ. ദൈവദശകത്തിലെ ഒരു ദൈവം ഉണ്ടല്ലോ, ആ ദൈവമായിക്കൂടെ. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിക്കുന്ന ദൈവമായിക്കൂടെ. ആയിക്കൂടെ. ആകാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് പറ്റത്തില്ലെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇവിടെ അനുകമ്പയ്ക്ക് ഗുരു ഒരു എഴുതിയാള് അവരായ എഴുതിയാളൊരു ഗുരു തന്നെയാണ്, സംശയമൊന്നും. അപ്പോ ആ എഴുതിയാള് ഒരു ഏറ്റവും ഗംഭീരമായൊരു നിർവചനമാണ് കൊടുക്കുന്നത്. എന്താണ്? ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ളതാണ് അനുകമ്പ എന്നുള്ളതായ അനുകമ്പ. ഈ അനുകമ്പ എന്ന് പറയുന്നത് ഈ ദൈവത്തിനില്ല ഇങ്ങനെ ഒരു അനുകമ്പ. എന്തുകൊണ്ടാണ്? ഈ പറയുന്ന ദൈവം ഉറുമ്പിനെ സൃഷ്ടിച്ച് ഉടുമ്പിനെയും സൃഷ്ടിച്ചു. ഉടുമ്പെന്ന് പറഞ്ഞാൽ അറിയോ അതെന്താ ചെയ്യുന്നത്? ഉറുമ്പിനെ തിന്നുന്നു. മുമ്പ് രണ്ടിനെയും സൃഷ്ടിച്ച ആരാണ്? ഈശ്വരനെ സൃഷ്ടികർത്താവ്. അപ്പൊ രണ്ടിനെയും സൃഷ്ടിച്ച ഈ ദൈവം ഉറുമ്പിനെ പീഡ വരുത്തരുത് എന്നും ഉള്ളിൽ ശരിക്കും ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനെ സൃഷ്ടിക്കില്ല? ഉടുമ്പിനെ. നമ്മളെപ്പോലും സൃഷ്ടിക്കത്തില്ല. എന്തുകൊണ്ട്? നമ്മളൊക്കെ ഈ ഭൂമിയിൽ നടന്ന് ചവിട്ടിക്കൊള്ളുന്ന ഉറുമ്പുകൾക്ക് കൈയും കണക്കുമില്ല. ബില്യൻസ് ആണ് നമ്മൾ കൊല്ലുന്ന ഉറുമ്പുകൾ. അതുമാത്രമല്ല, നമ്മൾ ഈ ഉറുമ്പിനെ കൊല്ലാൻ വേണ്ടി BHC DDT എന്തെല്ലാം സാധനം കണ്ടുപിടിച്ച്. ഇങ്ങനെയുള്ള ദുഷ്ടന്മാരെ, ഉറുമ്പിനെ കൊല്ലുന്ന ദുഷ്ടന്മാരെ സൃഷ്ടിച്ച ദൈവം ഒരു വീട എറുമ്പിനും വരുത്തരുതെന്ന് വിചാരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ദൈവത്തിന്റെ കാര്യം ചോദിക്കുകയാണ്. പ്രകൃതിയെ വിട്, പരിണാമമാണെങ്കിൽ അതിന് അതിൻ്റെതായ നിയമങ്ങളുണ്ട്. മനസ്സിലായ? പ്രകൃതിയിൽ നടക്കുന്ന പരിണാമത്തിന്റെ നിയമങ്ങളാണ്, അതിനെക്കുറിച്ചല്ല പറയുന്നത് ഇവിടെ. അതിന് അതിൻ്റെ അത് വേറെ നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട കാര്യമാണ്. മനസ്സിലായോ? പരിണാമത്തിന്റെ നിയമം എന്ന് പറഞ്ഞാൽ അത് ഡാൽലസ്, ഡാർവിൻ ഇങ്ങനെയുള്ള മനുഷ്യർ കണ്ടെത്തിയ നിയമങ്ങളാണ്. അപ്പൊ അതിനെക്കുറിച്ചല്ല നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് ദൈവസൃഷ്ടിയെ കുറിച്ചാണ്. ദൈവസൃഷ്ടി, അപ്പൊ ദൈവമാണ് ദൈവത്തിനെ ഒരു ദൈവത്തിന്റെ അനുകമ്പ എന്ന് പറയുന്നതിന് ഇങ്ങനെ നിർവചിക്കാൻ പറ്റില്ല. എന്താണ്? ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ ദൈവത്തിനുണ്ടായിരുന്നെങ്കിൽ ദൈവം ഈ ലോകത്ത് ഉറുമ്പിനെ മാത്രം സൃഷ്ടിക്കാനേ പറ്റൂ, വേറെ ഒന്നിനും സൃഷ്ടിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? വേറെ എന്തിനു സൃഷ്ടിച്ചാലും എന്ത് സംഭവിക്കും? ഉറുമ്പ് നശിച്ചു, ഉറുമ്പിന് പീഡയുണ്ടാവും, അതിനെ ചവിട്ടിക്കൊല്ലും, തിന്നും, എന്തെല്ലാം ചെയ്യും. അത് അനുകമ്പയ്ക്ക് ഇങ്ങനെ ഒരു നിർവചനം കൊടുത്തോണ്ടാണ് പറയുന്നത്. അപ്പൊ ഇത് കുറെയെങ്കിലും ഈ ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്നുള്ള കാര്യം ബോധപൂർവം ചിന്തിച്ച് ജീവിക്കാൻ ആകെ സാധിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ആർക്കേ പറ്റൂ? ആർക്ക് പറ്റൂ? മനുഷ്യനെ പറ്റൂ. എല്ലാവർക്കും പറ്റത്തില്ല. അങ്ങനെ വിചാരിച്ച് ജീവിക്കുന്ന മനുഷ്യനെയാണ് നമ്മൾ ഗുരു എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഗുരുക്കന്മാരിവിടെ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യനെ സാധ്യമോ? വേറെ ആർക്കും പറ്റത്തില്ല. അതെ, എല്ലാവർക്കും പറ്റത്തില്ല. ഇപ്പൊ എന്റെ ദേഹത്ത് എന്തെങ്കിലും ഒരു കടി വന്നാൽ എങ്ങനെ ചൊറിയും? അവിടെ നോക്കാറേ ഇല്ല. അവിടെ ഒരു ഉറുമ്പാണ് ഇരുന്ന് കടിക്കുന്നത്. അല്ലേ? ഉറുമ്പായാലും ഉറുമ്പല്ലെങ്കിൽ എന്റെ ചൊറിച്ചിൽ എന്ത് പറ്റും? അവിടെ ഇരിക്കുന്ന സാധനം പൊടിയാവും. പക്ഷേ കരുതലോടെ ജീവിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ അവിടെ ശ്രദ്ധിക്കാം, ഉറുമ്പാണോ കഴിച്ചത്. എന്നിട്ട് എന്ത് ചെയ്യാം? പതുക്കെ അതിനെ എടുത്ത് മാറ്റി വയ്ക്കാം. ഗുരു ഒക്കെ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നു. ഗുരുവിനെ നമ്മളത് ചെയ്യാറില്ല, ഞാനും ചെയ്യാറില്ല. അതുകൊണ്ട് ഞാനൊരു ഗുരുവല്ല. എന്തുകൊണ്ട്? അങ്ങനെ ഒരു ചിന്ത, അനുകമ്പ എന്ന് പറയുന്ന എന്റെ മനസ്സിൽ വരുന്നില്ല. എന്നെ കടിച്ചാൽ ഞാനും കടിക്കും, അതാണ് എൻ്റെ പോളിസി. പിന്നെ ഞാനങ്ങനെ ഗുരുവാകും? അങ്ങനെ ആർക്ക്? നിങ്ങളൊക്കെ മാറും. നമ്മുടെയൊക്കെ സമയം കഴിഞ്ഞു, ഇനി അവിടെ മാറാനോ? നിങ്ങളൊക്കെ ചെറുപ്പമല്ലേ, നിങ്ങൾക്ക് മാറ്റാം, നിങ്ങൾക്കത് മാറ്റാം. എന്റെ കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊക്കെ അത് മാറ്റാം, അവസരമുണ്ട്. ഗുരു പറയുന്നത് എന്നെ ഉൾക്കൊണ്ടിട്ട് മാറ്റണമെങ്കിൽ നിങ്ങളുടെയൊക്കെ മനസ്സിൽ അങ്ങനെ ഒരു വീട് എറുമ്പിനും വരുത്തരുതെന്നുള്ളൊരു ചിന്ത വരികയാണെങ്കിൽ ഈ സ്ഥലം ശിവഗിരി ഒരു സ്വർഗമാണ്. സ്വർഗം എന്ന് പറയാൻ പറ്റില്ല, അവിടെ ഒരുപാട് വേണ്ടാതീനം നടക്കുന്നുണ്ട്. സ്വർഗം എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളം അടിയും പെണ്ണുപിടിയും നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അത് വേണ്ട. ശിവഗിരി എന്താവും? വളരെ ശാന്തസുന്ദരമായ ഒരു സ്ഥലമായി മാറും. എല്ലാവരുടെയും മനസ്സിലത് വന്നു കഴിഞ്ഞു. ഒരു വീട് അന്യന ഒരു ഭദ്രവും ഉണ്ടാകണ്ട. അങ്ങനൊരു ചിന്ത വന്നാൽ മതി എല്ലാവർക്കും. അപ്പോൾ ഒരു കരുതൽ, എന്റെ പ്രവൃത്തി കൊണ്ട് എന്റെ വാക്കുകൊണ്ട് അന്യന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നോ എന്നുകൂടി ശ്രദ്ധിക്കുക. ആ ശ്രദ്ധ ഓരോരുത്തരും വന്നു കഴിഞ്ഞാൽ അവിടെ ശാന്തസുന്ദരം എന്നല്ല വേറെ എന്ന് പറയണം. സ്വർഗമെന്ന് പറയരുത് കേട്ടോ, അത് മോശപ്പെട്ട സ്ഥലം. അത് ഈ കൊലപാതകികൾക്കെല്ലാം കയറി പറ്റാൻ പറ്റിയ സ്ഥലമാണ്. മനുഷ്യനെ കൊല്ലുന്നവർക്കൊക്കെ ചെല്ലാൻ പറ്റിയൊരു സ്ഥലമാണ്. അതെ, ഭീകര സ്വർഗമാണ് അത്. ഇവിടെ വേണ്ട കാര്യമില്ല, ഇവിടെ ശാന്ത സുന്ദരമായൊരു സ്ഥലമാണ്. അപ്പൊ ദൈവത്തിന് നീതിമാൻ, കരുണൻ, കരുണാവാൻ, ഈ ഇങ്ങനെയൊക്കെ ദൈവത്തെ അവതരിപ്പിക്കാൻ വേണ്ടി, അങ്ങനെ ഒരു ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി മനുഷ്യൻ ഇന്ന് വരെ നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ ഒരു ദൈവത്തെ അവതരിപ്പിക്കാൻ, വ്യാഖ്യാനിക്കാൻ, നിർവചിക്കാൻ ഇന്ന് വരെ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. ദൈവസങ്കല്പമൊക്കെ ഉണ്ട് ലോകത്ത്, പക്ഷെ സിംഹം മാനനം പിടിച്ച് തിന്ന് വിശപ്പടക്കുന്നിടത്തോളം കാലം നമുക്ക് കരുണാവാനായ ഒരു ദൈവത്തെ ഒരിക്കലും സങ്കല്പിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. നമ്മൾ കാണുന്ന എന്താണ്? പാവപ്പെട്ട മാനനെ സിംഹം പിടിച്ചു തിന്നതിന്റെ വിശപ്പടക്കുന്നു. ഒരു പ്രാണിയെയും ഉപദ്രവിക്കാത്ത ആ മാൻകുട്ടിയോട് കരുണ കാണിക്കാത്ത ദൈവം, ആ ദൈവം കരുണയുള്ള ദൈവം എന്നിങ്ങനെ പറയാൻ പറ്റും? ആ ദൈവത്തെ നമുക്ക് പറയാം, ദൈവം സർവജ്ഞനാണ്, സർവശക്തനാണ്, ഈ പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിക്കുന്ന ആളാണ്, സംഹരിക്കുന്ന ആളാണ്, നിലനിർത്തുന്ന ആളാണ്, ദൈവം തന്നെയാണ് ഈ പ്രപഞ്ചമായിരിക്കുന്നത്, ഇതെല്ലാം പറയാം. ഇങ്ങനെയൊക്കെ ദൈവത്തെ വ്യാഖ്യാനിക്കാം. പക്ഷെ ഒരു വീടെ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയുള്ള ആളാണ് ദൈവം എന്നാർക്കും പറയാൻ കഴിയത്തില്ല. പറ്റുമോ? മനസ്സോടെ പറയണം, ഞാൻ പറയുന്നതുകൊണ്ട് നിർബന്ധിച്ച് പറയുന്നു. എന്താ നേരത്തെ ചോദിക്കാൻ വന്നു? ഉത്തരം കിട്ടിയ ശരി, ഉത്തരം കിട്ടിക്കഴിഞ്ഞു. അപ്പോ ആ ഒരു വ്യാഖ്യാനവും നിലനിൽക്കത്തില്ല ഇവിടെ. എന്തുകൊണ്ടാണ് നിലനിൽക്കാത്തത്? ഇങ്ങനെ ഒരു നിർവചനം ഉള്ളതുകൊണ്ട്. എന്താണ്? ഒരു പീഡ എറമ്പിനും വരുത്തരുതെന്നുള്ള അതാണ് അനുകമ്പയെങ്കിൽ അങ്ങനെ ഒരു അനുകമ്പ എവിടെ സാധ്യമാകും? മനുഷ്യരിലെ സാധ്യമാകും. മനുഷ്യനെ അങ്ങനെ ഒരു കരുതൽ ജീവിതത്തിൽ സാധ്യമാകും? 100% പ്രായോഗികമാക്കാൻ ആർക്കും പറ്റത്തില്ല. 100% അന്ന് സാധിക്കുന്ന കാര്യമുണ്ട്. അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വേണമെന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ആ ചിന്ത കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരും. അവൻ കുറഞ്ഞ പക്ഷം അവൻ്റെ ഹിംസാത്മകമായ പ്രവൃത്തികളിൽ നിന്ന് അവൻ പിന്തിരിയും. അതാണ് അവൻ്റെ ഏറ്റവും വലിയൊരു പ്രയോജനം. ഇത് മനുഷ്യന് മാത്രം സാധ്യമായൊരു കാര്യമാണ്. ഒരു ദേവന്മാർക്കോ ഒരു ദൈവത്തിനോ ഒരു ഈശ്വരനോ ആർക്കും ഇത് ഒരു കാരണവശാലും സാധ്യമായൊരു കാര്യമല്ല ഈ പറയുന്ന അനുകമ്പ. സംശയമുണ്ടോ? ഉണ്ടോ? പുറത്തിറങ്ങി സംശയമുണ്ടെന്ന് പറയരുത്, ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോണം. പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു പറ്റത്തില്ല. ഇപ്പൊ സൃഷ്ടിയില് എന്താണ് ഈ കാണുന്ന ക്രൂരതകൾ നടക്കുന്നത്? ഇതെല്ലാ ചിന്തകന്മാരെയും കുഴപ്പിച്ചിട്ടുണ്ട്. ആസ്തികന്മാരെന്ന് വെച്ചാൽ ദൈവമാണിതൊക്കെ സൃഷ്ടിച്ചതെന്ന് പറയുന്നവർക്ക് വലിയൊരു സമസ്യയാണ്. എന്തുകൊണ്ട് സൃഷ്ടിയിൽ ഇതെല്ലാം നടക്കുന്നു? അതെ, വളരെ സാധുവായ മാൻപേടയും വളരെ ക്രൂരനായ സിംഹവും. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന എന്താണ്? അതിന് വിശക്കുമ്പോൾ അത് യാതൊരു ദാക്ഷിണ്യം വിചാരിക്കാറില്ല. അത് വേട്ടയാടി തന്നെ തിന്നും. നിങ്ങൾ നാഷണൽ ജിയോഗ്രഫി ചാനൽ കണ്ടാൽ അറിയാം, കണ്ടിട്ടുണ്ടോ? അതിനൊക്കെ ഈ സിംഹവും കടുവയൊക്കെ ചെയ്യുന്ന പണി എന്താണ്? അതെന്തെങ്കിലും ഒരു ദൈവം വിചാരിക്കും ഈ മാൻകുട്ടിയോട്. അപ്പം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ക്രൂരതയാണ്. ഇപ്പോൾ സൃഷ്ടികർത്താവ് കരുണാമയനാണെങ്കിൽ, കാരുണ്യമുള്ള ഒരാളാണെങ്കിൽ ഈ കാണുന്ന ക്രൂരത എന്തുകൊണ്ട് ഒഴിവാക്കിയില്ല? ഇതാണ് എല്ലാ ചിന്തകന്മാരെയും മുമ്പിൽ വരുന്ന ഒരു സമസ്യ. കാരണം ഈശ്വരൻ കരുണാകരനാണല്ലോ, അപ്പൊ ഈ ക്രൂരത ഒഴിവാക്കേണ്ടല്ലോ. അതെന്തുകൊണ്ട് അത് നടക്കുന്നില്ല? പലരും തലകുത്തിയൊക്കെ ആലോചിച്ച് അതിന് ഒരു സമാനം പറയുന്നത്, ഈ സൃഷ്ടി എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ് ചെയ്തത്. സിംഹത്തെ സൃഷ്ടിച്ചതും മാനനെ സൃഷ്ടിച്ചതും ആരാണ്? ഈശ്വരൻ തന്നെ. പിന്നെ ഈ സിംഹം മാനനെ പിടിച്ചു നിന്നതിന് ഈശ്വരൻ ഉത്തരവാദിയല്ല. പിന്നെ ആരാ ഉത്തരവാദി? അത് സിംഹവും മാനുമാണ് അതിന് ഉത്തരവാദി. അതെങ്ങനെ അവരുത്തരവാദിയാകുന്നു? കാരണം അത് അവരുടെ കർമ്മഫലം. അതാത് പ്രാണികളുടെ കർമ്മമനുസരിച്ച് ഒരു ഒന്നെന്തായി മാറി? സിംഹമായി മാറി, മറ്റൊരു മാനായി മാറി. അപ്പൊ കർമ്മഫലമനുസരിച്ചിട്ടാണ് ഇതിങ്ങനെ നടക്കുന്നത്. അതിന് ഈശ്വരൻ്റെ അതിന് ഉത്തരവാദിയല്ല എന്നാണ് ഒരു വ്യാഖ്യാനം. അതൊരു വിശദീകരണമാണ്. അപ്പോ അതിനൊരു ഉദാഹരണം പറയും. ഈശ്വരൻ അവിടെ സർവസാക്ഷിയായിരിക്കുകയാണ്. അപ്പോ ഈശ്വരന്റെ സാന്നിധ്യത്തെ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ഉദാഹരണം പറയുന്നത് മഴ പെയ്യുന്നു. ശങ്കരാചാര്യനും മറ്റും പറയുന്ന ഉദാഹരണം, മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിൽ ആ മഴവെള്ളം കൊണ്ട് മുൾച്ചെടികളും ഉണ്ടാകുന്നു, ഓറഞ്ചും ഉണ്ടാകുന്നു. എന്തേ ആ മുൾച്ചെടികളും മനുഷ്യന്റെ കാല് കയറി അവന് വേദന ഉണ്ടാക്കും. ഓറഞ്ച് തിന്നുകഴിഞ്ഞാൽ അവൻ്റെ വിശപ്പ് മാറും. അപ്പൊ ഇതിന് മഴയ്ക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? മഴയല്ലല്ലോ ഇത്, പിഴച്ചത് മഴയാണോ? ആണോ? മഴയുടെ കുറ്റമാണോ? നിങ്ങൾ മഴയെ കുറ്റം പറയൂ, പറയൂ. അതുപോലെയാണ് ഈശ്വരൻ. ഈശ്വരൻ അതുപോലെ എന്ത് ചെയ്യുന്നു? ഈശ്വരനെതിരെ യാതൊരു ഉത്തരവാദിത്വമില്ല. ഈശ്വരന്റെ സാന്നിധ്യത്തിൽ ഇതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം ഉത്തരവാദിത്വം ആരിൽ വരുന്നു? അവനവന് തന്നെ വരുന്നു. ഒരു ജീവൻ അവൻ്റെ കർമ്മത്തിൻ്റെ ഫലം കൊണ്ട് മാനായി ജനിച്ചു. അതുകൊണ്ട് അവനെന്ത് ചെയ്യുന്നു? വേദന അനുഭവിക്കേണ്ടി വരുന്നു, ഹിംസിക്കുന്നതിൻ്റെ വേദന. ഒരു ജീവൻ അവന്റെ കർമ്മഫലം കൊണ്ട് സിംഹമായി ജനിച്ചു. അതുകൊണ്ട് എന്താണ് അതിന് കൊല്ലേണ്ടി വരുന്നു. അതിന് രണ്ടുപേർക്കും അവരവരുടെ കർമ്മഫലമാണ്. അപ്പൊ പൂർണ്ണമായും കർമ്മഫലം അനുസരിച്ചിട്ടാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഈശ്വരനതി ഉത്തരവാദിത്വമില്ല എന്ന് പറയും. ഇപ്പം മൃഗങ്ങളെ സംബന്ധിച്ച് അങ്ങനെ, മനുഷ്യരെ സംബന്ധിച്ചോ? ഒരുത്തൻ മേരളത്തിനെ കൊല്ലുന്നു. അപ്പോ ഒരുത്തൻ വഴിയിൽ വെച്ച് ഒരുത്തനെ കണ്ട് അവനെ വെട്ടിക്കൊല്ലുന്നു, അടിച്ചുകൊല്ലുന്നു. അപ്പൊ ഈ കൊന്നത് ചത്തവൻ അവന്റെ കർമ്മഫലം കൊണ്ട് ചത്തു, കൊന്നവൻ അവന്റെ കർമ്മഫലം കൊണ്ട് കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഇതെല്ലാം കർമ്മഫലമെന്ന് വന്നു കഴിഞ്ഞാൽ ഇതിൽ പിന്നെ മനുഷ്യനെ തന്നെ ഇത് ഇടപെടാൻ പറ്റുമോ? അപ്പൊ ആർക്കും ആരെയും കൊല്ലാം, എന്നിട്ടെന്ത് പറയാം? കർമ്മഫലം കൊണ്ട് ചത്തു, കർമ്മഫലം കൊണ്ട് കൊത്തു. അപ്പൊ മനുഷ്യരിൽ വരുമ്പോൾ ഈ നിയമത്തിനൊരു മാറ്റം വരുത്തും. അവിടെ എന്താ പറയുന്നത്? മനുഷ്യന് ബുദ്ധി കൊടുത്തിട്ടുള്ളു, അത് കൂടുതലായി കൊടുത്തതാണ്, ദൈവം കൊടുത്തതന്നെ. എല്ലാം ദൈവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, നിയമങ്ങൾ ഉണ്ടാക്കിയും ദൈവം. അപ്പൊ ബുദ്ധി കൊടുത്തിട്ട് ദൈവം എന്ത് ചെയ്തു? അതവന്റെ വിവേചനമനുസരിച്ച് ഉപയോഗിക്കാനുള്ള കഴിവും കൊടുത്തു. ആ ബുദ്ധി ഉപയോഗിക്കുന്നതിനുള്ള വിവേചന ശക്തി അവന് കൊടുത്തു. അപ്പോ അവനെന്ത് ചെയ്യണം? കൊല്ലരുത്. അവന് ആ വിവേചന ബുദ്ധി വേണം കൊല്ലാതിരിക്കുന്നതിന്. കാരണം ആ ശക്തി കൊടുത്തിട്ടുണ്ട്, വിവേകം ഈശ്വരൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവൻ ആ വിവേകത്തെ ഉപയോഗിക്കണം. മനസ്സിലായോ? അപ്പൊ അതിനൊരു ഉദാഹരണം പറയുന്നത് എന്താണ്? ഇപ്പൊ കത്തി എന്ന് പറയുന്ന അവന് കൊടുത്തു. കത്തി എന്ന് പറയുന്നത് പച്ചക്കറി മുറിക്കാനും കൊള്ളാം, ആ കത്തി തന്നെ വേറൊരാളുടെ പള്ളയിൽ കയറ്റാനും കൊള്ളാം. അപ്പൊ അവൻ അവിടെ എന്തുപയോഗിക്കണം? അവന്റെ വിവേചനം ഉപയോഗിച്ചിട്ട് അത് പച്ചക്കറി മുറിക്കാനേ ഉപയോഗിക്കാവൂ, വേറൊരു മനുഷ്യന്റെ പള്ളയിൽ അത് കയറ്റാൻ പാടില്ല. അപ്പൊ അവിടെ വിവേചനം ഉപയോഗിക്കണം. ആ വിവേചനം അവൻ എവിടെ നിന്ന് കിട്ടി? ഈശ്വരൻ. എന്തും കിട്ടുന്ന ഈശ്വരനിൽ നിന്നാണല്ലോ, ഈശ്വരനിലെ സൃഷ്ടികർത്താവ്. അതുകൊണ്ട് മനുഷ്യന്റെ കാര്യത്തിൽ വരുമ്പോൾ എന്താണോ, അവൻ അവന്റെ വിവേകം ഉപയോഗിക്കാതെ അവൻ ഈ കത്തി ആരെങ്കിലും പള്ളിയിൽ കയറ്റിയാൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്ക്? അവന് തന്നെയാണ്, ഈശ്വരനല്ല അതിന്റെ ഉത്തരവാദിത്വം. കാരണം ഈശ്വരൻ അത് അവനെ ഏൽപ്പിച്ചേണം, വിവേചന ബുദ്ധി എന്ന് പറയുന്നു. അതവൻ ശരിയായ രീതിയിൽ അവൻ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവനിൽ നിന്ന് സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവനിപ്പോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതവന്റെ കർമ്മമാകും, ആ കർമ്മത്തിന്റെ ഫലമായി അവന് ശിക്ഷയും ഉണ്ടാകും. അപ്പോ ആ കർമ്മത്തിന്റെ ഫലമായി വരുന്ന ശിക്ഷയും ഈശ്വരന്റെ നിയമത്തിൽപ്പെട്ട തന്നെയാണ്. അപ്പൊ അവിടെയും എന്ത് ചെയ്യുന്നു? ഈശ്വരനെ രക്ഷിച്ചെടുക്കുകയാണ്. ഇതൊക്കെ ആരാ പറയുന്നത്? ഇതൊക്കെ ആരുടെ അഭിപ്രായമാണോ? ഈശ്വരനെ വ്യാഖ്യാനിക്കുന്നവർ പറയുന്നതാണ്. ഈശ്വരൻ കരുണാമയനാണ് എന്ന് പറയുന്നവരാണ് ഈ വ്യാഖ്യാനങ്ങളെല്ലാം പറയുന്നത്. അപ്പോ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും പൂർണമായ ഉത്തരവാദിത്വം ആർക്ക്? മനുഷ്യന് തന്നെയാണ്. അപ്പോ ഈശ്വരൻ കരുണാമയൻ തന്നെയാണ്. ഈശ്വരൻ കരുണാമയനായ ഈശ്വരൻ മനുഷ്യനെ ഇതെല്ലാം ഏൽപ്പിച്ചു, അവനത് ദുരുപയോഗം ചെയ്യുന്നു, അവന്റെ വിവേചനം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈശ്വരൻ കാരുണ്യവാനാണെന്ന് പറയും. ഇതിനെ ചോദ്യം ചെയ്യുന്നവർ പറയുന്നത് എന്താണ്? അവർ പറയുന്നത് അല്ലേ, മനുഷ്യന്റെ കയ്യിൽ വിവേകം എന്ന് പറയുന്ന ഒരു ശക്തി കൊടുത്ത്, അല്ലെങ്കിൽ മനുഷ്യന്റെ കയ്യിൽ ഈശ്വരൻ എന്ത് ചെയ്ത ഒരു കത്തി കൊടുത്ത്, അപ്പൊ അത് രണ്ട് രീതിയിലും ഉപയോഗിക്കത്തക്ക ഒരു സാധനം മനുഷ്യനിൽ ഫിറ്റ് ചെയ്ത് കൊടുത്തത് ആരാണ്? ഈശ്വരൻ. അപ്പോ ഈ സാധനം രണ്ട് രീതിയിലും ഉപയോഗിക്കാം അല്ലേ. നിങ്ങളൊരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ ഒരു കത്തി എടുത്ത് കൊടുത്ത്, ആ കത്തി കൊണ്ട് അത് അതിന്റെ കാലം മുറിക്കും, അതിന്റെ മുമ്പിലിരിക്കുന്ന വസ്തുവിനെയും മുറിക്കും. അപ്പൊ ഈ ഇത് രണ്ടും അത് ചെയ്യുന്നു, രണ്ടും ചെയ്യാൻ കഴിയും. അപ്പൊ രണ്ടും ചെയ്യാൻ സാധ്യതയുള്ള വിവേചനമാണല്ലോ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു സാധനത്തെ മനുഷ്യനെ ഫിറ്റ് ചെയ്തതിന്റെ ഉത്തരവാദിത്വം ആർക്ക്? ഈശ്വരൻ. അപ്പൊ ഈ മനുഷ്യൻ ചെയ്യുന്നതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം എവിടെ പോവും? ഈശ്വരൻ തന്നെ പോവും. ഈശ്വരന് പിന്നെ രക്ഷപ്പെടാൻ പറ്റുന്നില്ല. വിവേകം എന്ന് പറയുന്ന ഒരു സാധനം കൊടുത്താര്? വിവേകമില്ലായ്മ കൊടുത്തതും ആരാണ്? ആരാണ്? എന്തുകൊണ്ട്? സൃഷ്ടിക്കെല്ലാം ഉത്തരവാദി ഈശ്വരനാണ്. സൃഷ്ടിയുടെ ഉത്തരവാദിത്വം ആരിൽ വരും? ഈശ്വരനിൽ തന്നെ വരും. മനുഷ്യന് സ്വന്തമായൊന്നും സൃഷ്ടിക്കാൻ പറ്റില്ല. അപ്പൊ രണ്ടു തരത്തിലും ഉള്ള സാധനം, അതിനെയാണ് പഴയകാലത്ത് പറഞ്ഞ വിലക്കപ്പെട്ട കനി. തിന്നില്ലെങ്കിൽ കുഴപ്പമില്ല, തിന്നാൽ കുഴപ്പമുണ്ട്. അങ്ങനെയുള്ള സാധനം മനുഷ്യൻ്റെ കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ എന്ത് ചെയ്യും? തിന്നാതിരിക്കുകയോ ചെയ്യാം അല്ലേ. അപ്പൊ ഈശ്വരൻ അറിയണം എന്താണ്? ഇവനിത് ഭാവിയിൽ തിന്നുന്നവനാണ്, ഈശ്വര സർവജ്ഞനാണ്. അറിയണ്ടല്ലേ? ഈശ്വരനത് അറിയണമല്ലോ. എന്തുകൊണ്ട്? ഈശ്വരൻ എല്ലാം അറിയുന്നവനാണ്. അപ്പൊ ഭാവിയിൽ ഇവൻ ഈ വിലക്കപ്പെട്ട സാധനം തിന്നുവന്ന് ഈശ്വരനെ മുൻകൂട്ടി അറിയണ്ടേ? അറിയണോ വേണ്ടേ? എന്തുകൊണ്ട്? എന്തുകൊണ്ട് ഈശ്വരൻ അറിയണം? ഈശ്വരൻ ഭാവി അറിയുന്ന ആളാണ്, എല്ലാം അറിയുന്ന ആളാണ്. അപ്പോ തിന്നാൻ പാടില്ലാത്ത ഒരു സാധനം എന്റെ മുമ്പ് കൊണ്ട് വച്ചപ്പോ അതിന്റെ ഉത്തരവാദിത്വം ആർക്ക്? ഈശ്വരൻ. കാരണം ഈശ്വരൻ അറിയാമായിരുന്നു ഭാവിയിൽ അവൻ തിന്നു. അറിഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? മുമ്പ് കൊണ്ടുവച്ച അതിന്റെ ഉത്തരവാദിത്വം ആരാണോ? അപ്പൊ ഈശ്വരൻ പറയണ ഞാൻ അവന് വിവേകം കൊടുത്തു എന്ന് പറഞ്ഞ് ഈശ്വരനെ രക്ഷപ്പെടാൻ പറ്റുമോ? അവന് ഞാൻ വിവേകം കൊടുത്തു, തിന്നാതിരിക്കാനുള്ള വിവേകം കൊടുത്തു എന്ന് പറഞ്ഞ് ഈശ്വരന് രക്ഷപ്പെടാൻ പറ്റുമോ? എന്തുകൊണ്ട്? ഭാവി സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് ഈശ്വരന് അറിയാം. ആ വിവേകം ഉപയോഗിക്കും, വിവേകം ഇല്ലായ്മയും ഉപയോഗിക്കും, രണ്ടും ഉപയോഗിക്കും. അപ്പൊ ഭാവിയിൽ അവൻ തിന്നും, നശിക്കും. അപ്പൊ ഭാവിയെ അറിയുന്ന ഈശ്വരൻ വിലക്കപ്പെട്ട കനിയെ കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ വയ്ക്കുമോ? വയ്ക്കുമോ? വയ്ക്കാൻ പാടില്ല. അതുപോലെ ഈ ബുദ്ധി എന്ന് പറയുന്നത് അവന് ഫിറ്റ് ചെയ്ത് എങ്ങനെ വേണം ഉപയോഗിക്കാം. അപ്പോ ഈശ്വരൻ എന്ന് പറയുന്ന എല്ലാം ഭാവി അറിയുന്ന ആളാണ്. അപ്പൊ കൊല്ലുകയും കൊല്ലാതിരിക്കുകയും ചെയ്യാം. ഇവൻ ഭാവി കൊല്ലുമെന്നുള്ളത് ഈശ്വരൻ നേരത്തെ കണ്ടില്ലേ? അല്ലേ? പറഞ്ഞുകൊണ്ടല്ലേ ഇതവന്റെ കൊടുത്തത്? അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്വം ആരാ? ഉത്തരവാദിത്വം ആർക്കാ? ഭാവിയിൽ അവന്റെ കൊലകളെല്ലാം കണ്ട ഈശ്വരൻ തന്നെ അവൻ്റെ കയ്യിൽ എന്ത് കൊടുത്തു? കത്തി കൊടുത്തു. ഉത്തരവാദിത്വം എവിടെ പോവും? ഈശ്വരന്. അപ്പൊ ഈശ്വരൻ കൊന്നതിന് ഉത്തരവാദി ആരായി? ഈശ്വരൻ ഇവനെ കൊണ്ട് കൊല്ലിച്ചു. ഭാവിയിൽ നടക്കുന്ന കൊല ഈശ്വരൻ മുൻകൂട്ടി കാണുകയാണ്, കണ്ടിട്ട് എന്ത് ചെയ്യുന്നു? ഇവനെ കൊണ്ട് കൊല്ലിക്കുന്നു. അപ്പൊ കൊലയ്ക്ക് ഉത്തരവാദി ആരായി? ഈശ്വരൻ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഈശ്വരൻ കാരുണ്യവാനാണോ? ആണോ? ബോറുമ്പുകളെ സൃഷ്ടിച്ച് ഈശ്വരൻ എന്ത് ചെയ്തു? ഉറുമ്പുകളെ സൃഷ്ടിച്ചു. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നാണ് ഈശ്വരൻ ആഗ്രഹിച്ചത്. മനുഷ്യനെ സൃഷ്ടിച്ച് അവന് ബുദ്ധിയും കൊടുത്ത് അവൻ എന്ത് ചെയ്തു? DDT കണ്ടുപിടിച്ച്. അപ്പൊ ഈ DDT കണ്ടുപിടിച്ച ബുദ്ധി കൊടുത്ത ഈശ്വരൻ അറിയില്ലേ ഇവൻ ഭാവിയിൽ DDT കണ്ടുപിടിക്കും? അറിയില്ലേ? അറിയുമോ ഇല്ലേ? എന്തുകൊണ്ട്? ഭാവി അറിയുന്ന ആളാണ് ഈശ്വരൻ. അപ്പോ DDT കണ്ടുപിടിച്ച ബുദ്ധി മനുഷ്യന് കൊടുത്ത ഈശ്വരന് അത് ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ലേ? ഉത്തരവാദിത്വം ഉണ്ട്. അപ്പൊ ഈശ്വരൻ ഈ DDT കൊണ്ട് ഈ ലോകത്ത് എത്ര എത്ര എത്ര ഉറുമ്പുകളാ ചത്തത്, പീഡാനുഭവിച്ചത്. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം ആരിപ്പോവും? മനുഷ്യരിലൂടെ ഈശ്വരന് പോവും. അപ്പൊ ഈശ്വരൻ കാരുണ്യമുള്ള ആളാണോ? വാദിച്ചു. ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ വാദിച്ചു. അതെന്തോ അങ്ങനെ. അപ്പൊ ഇങ്ങനെയൊക്കെ ഓരോരുത്തരുടെ ഓരോ വാദങ്ങളും, ഒരുപാട് വാദങ്ങളുണ്ടല്ലോ. അങ്ങനെ വേണമെങ്കിൽ ഒരാൾക്ക് വാദിക്കാം, എന്താ കുഴപ്പം? ഇവിടെ ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഈശ്വരൻ കരുണാവാനാണോ അല്ലയോ എന്നുള്ളതാണ്. ഇവിടുത്തെ സമ്പൂർണ്ണ സൃഷ്ടിക്കും ഈശ്വരനാണ് ഉത്തരവാദി എങ്കിൽ എല്ലാത്തിൻ്റെ ഉത്തരവാദിത്വം ആരെ ഏറ്റെടുക്കേണ്ടി വരും? ഈശ്വരൻ തന്നെ. അപ്പൊ ഇവിടുത്തെ ക്രൂരത, അത് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് അവൻ ചെയ്യുന്നതാണെന്ന് പറഞ്ഞാലും അത്ര ഒരു ബുദ്ധിയെ സൃഷ്ടിച്ചതാര്? ഈശ്വരൻ. ഉത്തരവാദിത്വത്തോടെ വരും, ഈശ്വരൻ വരും. അപ്പൊ ഈശ്വരൻ കരുണാകരനാവും? ഇല്ല. പിന്നെ നമ്മൾ ഈശ്വരനെ കരുണാകരൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ സാറിന് പറയും കണ്ണി കൊള്ളാനുള്ള പിരിയത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മളെന്ത് പറയും? ഈശ്വരനാണ് എൻ്റെ കണ്ണിനെ രക്ഷിച്ചെന്ന് പറയും. അങ്ങനെ നമുക്ക് വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്, വിശ്വസിക്കാം. ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ പലർക്കും കണ്ണി കൊള്ളാനുള്ള എവിടെ തന്നെ കൊള്ളുന്നു? നേരെ കണ്ണി തന്നെ കൊള്ളുന്നു. അവരുടെ കാര്യമോ? ഒരുപാട് പേരുടെ പുരിയത്ത് കൊണ്ടിട്ടുണ്ട്, കുറെ പേരുടെ എവിടെ കൊണ്ട്? കണ്ണിനും കൊണ്ട്. അപ്പോഴോ? അപ്പൊ അവരെന്തു പറയും? ഇപ്പൊ ഇവിടെ എന്താണ്, ഒരു പ്ലെയിനിന് ഒരു ദുരന്തം ഉണ്ടായി ഈ അടുത്ത കാലത്ത് കേരളത്തിൽ തന്നെ. എവിടെയാണത്? കരിപ്പൂര്. അപ്പോ രക്ഷപ്പെട്ടു എന്ന് ഒരാൾ പറയാണ്, എന്നെ അള്ളാഹു രക്ഷിച്ച, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്കൊന്നും പറ്റാത്തത്. പക്ഷെ അള്ളാഹുവിന് വിശ്വസിച്ച് ഒരുപാട് പേര് അവിടെ എന്ത് ചെയ്തു? കയ്യും കാലും ഒടിഞ്ഞു മരിച്ചു ഒരുപാട് പേര്. അപ്പോ ഈ വ്യക്തി ചിന്തിക്കുന്ന എങ്ങനെ? കേവലം സ്വാർത്ഥമായിട്ട് തന്റെ കാര്യം മാത്രം. എന്റെ സ്വാർത്ഥതയാണെന്ത്? അള്ളാഹു. അപ്പൊ ബാക്കിയുള്ളവരുടെ അള്ളാഹു, ബാക്കിയുള്ളവരെ രക്ഷിക്കാത്ത അള്ളാഹുവിനെ കുറിച്ച് ആൾ ചിന്തിക്കുന്നുണ്ടോ? മനുഷ്യനവിടെ എന്താകുന്നു? അങ്ങേറ്റം സ്വാർത്ഥനാകുന്നു. തന്റെ കാര്യം മാത്രം അള്ളാഹു നോക്കി, വേറെ ആരുടെയും കാര്യം നോക്കിയില്ല. അതിലയാൾക്ക് ഒരു പരാതിയില്ല. മറ്റുള്ളവന്റെ കൈ പോയോ കാല് പോയോ ജീവൻ പോരോ ജീവിതകാലം മുഴുവൻ ബെഡിൽ കിടക്കുന്നതിനോ കുറിച്ചൊന്നും അവനൊരു ചിന്തയില്ല. മനുഷ്യൻ എത്രമാത്രം സ്വാർത്ഥനാണ്! അള്ളാഹു എന്ന് പറയുന്നതും അവന്റെ ഒരു സ്വാർത്ഥതയാണ്. അതെ, ഒരുത്തനെ രക്ഷപ്പെടുത്തുകയും നൂറുപേരെ അപകടത്തിലാക്കുകയും ചെയ്ത അള്ളാഹു കരുണാവാനാണ്. ബാക്കിയുള്ളവർ പറയും അള്ളാഹു എന്നോട് കരുണ കാണിച്ചെന്ന്. പറയൂ. പക്ഷെ വിശ്വാസി അത് പറയും. വിശ്വാസി ചാകുന്നതുവരെ പറയും. എന്താണ്? ഞാനെങ്കിൽ ഒരു ആക്സിഡന്റ് പറ്റി ഒരാളെ കാണാൻ പോയി. ഭയങ്കരമായ ആക്സിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ കൃഷ്ണമണി പുറത്തേക്ക് രണ്ട് തള്ളിപ്പോയി. കാർ ആക്സിഡന്റിലാണ്. കൈയും കാലം മുഴുവൻ ഓടിഞ്ഞ് എത്രയോ ഓടുകൾ, 10-15 ഓടുകളുണ്ട്. ഞാൻ ഇയാളെ ആശുപത്രി പോയി കണ്ട അവസ്ഥ. ഞാൻ പോയി കാണുമ്പോൾ 2-3 മാസം കഴിഞ്ഞപ്പോൾ അയാൾ സംസാരിക്കാറായി. കണ്ണൊക്കെ അവിടെ വെച്ച് ഓപ്പറേഷനൊക്കെ നടത്തി, ശരീരം മുഴുവൻ ഓപ്പറേഷൻ നടത്തി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഞാൻ ചെല്ലുമ്പോൾ ഇയാൾക്ക് അനങ്ങാൻ വയ്യ, ഇങ്ങനെ മരന്ന് കിടക്കുകയാണ്. എന്നെ കണ്ടപ്പം അത് പറയും, അനുഗ്രഹം കൊണ്ട് ഒന്നും പറ്റി, ഇത്രയേ പറ്റൂ, നമ്മൾ ഇത്രയും പോരെ. വിശ്വാസി അങ്ങനെയാണ്. വിശ്വാസി എന്ന് പറയും, അനുഗ്രഹം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയെന്ന്. അപ്പൊ ഈ വന്ന ഈ നാശനഷ്ടങ്ങളൊക്കെ അതിന് അയാൾക്ക് അനുഗ്രഹം ഇല്ലാത്തതിനൊരു പരാതിയില്ല. വിശ്വാസം മനസ്സ് അങ്ങനെയാണ്. വിശ്വാസി എന്ന് പറയുന്ന എപ്പോഴും അങ്ങേയറ്റത്ത് സ്വാർത്ഥനാണ്. അവൻ്റെ കാര്യത്തെ കുറിച്ച് മാത്രമേ ചിന്തിക്കൂ. വെള്ളപ്പൊക്കം വന്നാലും, പേമാരി വന്നു കഴിഞ്ഞാലും, ഭൂകമ്പം വന്നാലും, സുനാമി വന്നു കഴിഞ്ഞാലും, വിശ്വാസി എന്ന് പറയുന്ന സ്വാർത്ഥൻ എന്തേ ചിന്തിക്കത്തുള്ളൂ? സ്വന്തം കാര്യം മാത്രം. ഞാൻ രക്ഷപ്പെട്ടല്ലോ, ബാക്കിയുള്ളവരൊക്കെ നശിച്ചാലെന്താ? എന്നെ ദൈവം രക്ഷപ്പെടുത്തി എന്ന് പറയും. അപ്പൊ അങ്ങേറ്റത്തെ ഒരു സ്വാർത്ഥതയാണ് മനുഷ്യന്റെ. ബാക്കിയുള്ളവരെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ കാരുണ്യം എന്ന് പറയുന്നത് എന്താണോ, നമ്മളെങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാൻ, ഈ ഞാൻ പറഞ്ഞൊക്കെ പഴയ വ്യാഖ്യാനങ്ങളാണ്. പഴയ പണ്ഡിതന്മാരെ വ്യാഖ്യാനിച്ചാണ് കാരുണ്യമുള്ള ഒരു ഈശ്വരനെ കണ്ടെത്താനുള്ള വ്യാഖ്യാനം. അവസാനം ചെന്ന് ഈ നടക്കുന്ന എല്ലാ കൊള്ളരുതായ്മയുടെയും ഹിംസയുടെയും ക്രൂരതയുടെയും അനുകമ്പ ഇല്ലായ്മയുടെയും ഒക്കെ ഉത്തരവാദിത്വം എവിടെ തന്നെ ചെല്ലും? ഈശ്വരനിൽ തന്നെ ചെല്ലും. അപ്പൊ ഒരു വീട് എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ എവിടെ സംഭവിക്കും? ഈശ്വരന് സംഭവിക്കും? സംഭവിക്കും ഇല്ല. പിന്നെ എവിടെ സംഭവിക്കത്തുള്ളൂ? മനുഷ്യൻ. അപ്പോ ഞാനിങ്ങനെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോ നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നു? എന്തുകൊണ്ടാ? എന്തുകൊണ്ട് നിങ്ങൾ അത് അംഗീകരിക്കുന്നു? അതായത് പറയുന്നത് ഒരാൾ പറയുന്നത് സാമാന്യ ബുദ്ധിക്ക് കോമൺ സെൻസ് എന്ന് പറയും. അതിന് നിരക്കുന്നതാണെങ്കിൽ ആര് പറഞ്ഞാലും അംഗീകരിച്ചു പറ്റില്ല. ഞാൻ പറയുന്നുണ്ടല്ല, ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നതല്ല. മനുഷ്യന് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചും പറയാം. തിരിച്ചു പറഞ്ഞാൽ ഞാനും അംഗീകരിക്കണം. അങ്ങനെ തിരിച്ചാ പറയേണ്ടത് അങ്ങനെയല്ല, ഞാൻ ഈ പറയുന്നതിന് നിങ്ങൾക്ക് തിരിച്ച് അല്ല, ഈശ്വരൻ കരുണാമയൻ തന്നെയാണ്, ഇതിനൊന്നും ഈശ്വരന് ഉത്തരവാദിത്വം ഇല്ല എന്ന് നിങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിഞ്ഞാൽ ഞാനത് അംഗീകരിക്കണം. അല്ലേ, ഞാൻ കുറച്ച് ആൾക്കാരുടെ അടുത്ത് ഇതേപോലെ തന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ സംസാരിക്കുന്നു. അല്ലെ, എനിക്ക് വേറെ ഓന്തിനെ പോലെ നിറം മാറുന്ന സ്വഭാവമൊന്നും. ഞാൻ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ കേട്ടോണ്ടിരിക്കുന്നവരെന്ത് ചെയ്യും? എല്ലാവരും തലമുറയ്ക്ക് സമ്മതിക്കും. ശരിയാണ്, അവിടെ ഇരിക്കുന്ന എല്ലാവരും സമ്മതിക്കും. ചിലർക്ക് ഇത് പിടിക്കത്തില്ല, ഇതെങ്ങോട്ടാണ് പോകുന്നത്, ഇത് വലിയ അപകടത്തിലേക്കാണല്ലോ പോകുന്നത് എന്ന് ചിലർ ചിന്തിക്കും. കാരണം അവർക്ക് ഇതിനെ ചോദ്യം ചെയ്യാനും പറ്റുന്നില്ല എന്ന് അംഗീകരിക്കാൻ അവരുടെ മനസ്സ് അനുവദിക്കുന്നുമില്ല. കാരണം അവരുടെ വിശ്വാസങ്ങൾ, അതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ വരുമ്പം അങ്ങനെയുള്ള ആൾക്കാർ വിശ്വാസക്കൂട്ടങ്ങൾ പിടിച്ചെടും എന്നെ പിന്നീട് പുറത്തു വച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. മേലാൽ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, സംസാരിച്ച പ്രശ്നമാകും. അങ്ങനെ ഭീഷണിപ്പെടുത്തി എന്ന് വെച്ചാൽ എൻ്റെ ജീവൻ അപകടത്തിലായിരുന്നു ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ് ശരി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. കാരണം ഞാൻ പറയുന്നതിന് ഞാൻ പറയുന്ന വലിയ ബുദ്ധിയൊന്നുമല്ല, കോമൺ സെൻസിന് നിരക്കുന്ന കാര്യമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല, മറിച്ച് പിന്നെ എന്ത് ചെയ്യുന്നു, ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെയൊന്നും പറയരുത്, നോക്കുക ആൾക്കാരുടെ നിലവാരം എന്താണ്. അപ്പോൾ അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതുകൊണ്ട് പ്രശ്നം തീരുമോ? ഞാൻ പറയുന്നതിന് സമാനം പറയണം, അങ്ങനെയല്ല, തിരിച്ച് ഈശ്വരൻ കരുണാമയനാണ് എന്ന് തന്നെ സമർത്ഥിക്കുന്നു. എന്താ ഞാൻ അംഗീകരിക്കാം, എനിക്കെന്താ പ്രയാസം? അതായത് ഈ ചിന്തയിൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒന്നാണ്, ഇന്ന് ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒന്നാണ് ഇന്റലക്ച്വൽ ഹോണസ്റ്റി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് ബൗദ്ധികമായ സത്യസന്ധത? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ബൗദ്ധിക സത്യസന്ധത. ഈ ബൗദ്ധിക സത്യസന്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക, ബോധ്യപ്പെടുക, ആ ബോധ്യപ്പെട്ടതിനെ നമ്മൾ അംഗീകരിക്കുക, അംഗീകരിച്ചതിനെ നമ്മൾ പറയുക. ഇതിനാണ് ഇന്റലക്ച്വൽ ഓണസ്റ്റി എന്ന് പറയുന്നത്, ബൗദ്ധിക സത്യസന്ധത എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ആ ബൗദ്ധികമായ സത്യസന്ധതയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുൻധാരണകൾക്കെതിരായിരിക്കും. ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് നമ്മുടെ മുൻധാരണകൾക്ക് എതിരായി കഴിഞ്ഞാലും നമുക്ക് ബോധ്യപ്പെട്ടതിനെ നമ്മൾ അംഗീകരിക്കുകയും പറയുന്നത് നമ്മുടെ ജോലിയാണെങ്കിൽ അത് പറയുകയും വേണം. അതിന് നമ്മൾ തയ്യാറാവണം. മനസ്സിലായോ? ചിലപ്പോൾ അത് നമ്മുടെ മുൻധാരണകൾക്ക് എതിരാണെങ്കിൽ നമ്മൾ ബോധ്യപ്പെട്ടാലും അതിനെ തള്ളിക്കളയുക, അത് ശരിയായ കാര്യമല്ല. നമുക്ക് അങ്ങനെ തള്ളിക്കളയുന്ന എപ്പോഴാണ്, നമുക്ക് വേറെ എന്തെങ്കിലും താല്പര്യങ്ങൾ ലക്ഷ്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ. എന്താണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? സമൂഹത്തെ പറ്റിക്കുക, ജനങ്ങളെ പറ്റിച്ച് അവരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അല്ലേ? അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മളവിടെ സത്യസന്ധത പുലർത്താത്തത്. ഇപ്പോൾ എന്താണ്, നരബലി നടത്തിയല്ലോ ഒരുത്തൻ. അവന് വ്യക്തമായിട്ടും അറിയാം എന്താണ് ഈ നരബലി നടത്തി അവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന്. അവനറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, പിന്നെ എന്തിനവൻ നരബലി നടത്തി? അവന് ആ ആൾക്കാരുടെ ഇരിക്കുന്ന പൈസ അടിച്ചു മാറ്റണം, അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ എന്താണ്, അവനറിയാം നരബലി കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകില്ല എന്ന്. പക്ഷെ അവനെന്ത് ചെയ്യുന്നു, നരബലി ചെയ്യുന്നു. അതാണ് ബൗദ്ധിക സത്യസന്ധത ഇല്ലായ്മ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരിക്കലും വരാൻ പാടില്ല. ഇപ്പൊ അങ്ങനെ ഒരു നമ്മൾ ബൗദ്ധിക സത്യസന്ധത പുലർത്തുമ്പോൾ നമുക്ക് ചിലപ്പോൾ നഷ്ടങ്ങൾ വരാം, വന്നാൽ സഹിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് എപ്പോഴും നമുക്കില്ല, നമ്മൾ ജനങ്ങളെ പറ്റിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആദായം ഉണ്ടാകും. സത്യസന്ധമായി നമ്മൾ സമൂഹത്തെ ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആദായം വരുമാനം കുറവായിരിക്കും സാധാരണഗതിക്ക്. അങ്ങനെ അല്ലാതെയും ഉണ്ട്, നല്ല രീതിയിൽ സത്യസന്ധമായി ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കുന്നവരുണ്ട്, കള്ളത്തരത്തിൽ ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കുന്നവരുമുണ്ട്, രണ്ടു തരത്തിലുള്ള ആൾക്കാരുമുണ്ട്. എന്താണ്, ഒരു മൂല്യാധിഷ്ഠിതമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരുണ്ട്, അതില്ലാത്തവരുമുണ്ട്. സമൂഹത്തിലെല്ലാവരും കാണും, എല്ലായിടത്തും ഉണ്ട് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള തത്വചിന്താപരമായ വിഷയത്തിൽ നമുക്ക് ബോധ്യപ്പെട്ട കാര്യം നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ അംഗീകരിക്കണം, ചിന്തിക്കണം, പറയണം. ചിലപ്പോൾ അത് നമ്മുടെ പഴയ ബോധ്യങ്ങൾക്കെതിരാണെങ്കിലും നമ്മളത് അംഗീകരിക്കണം. നമ്മുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്കെതിരാണെങ്കിലും നമ്മുടെ ബോധ്യത്തോട് നമ്മൾ നീതി പുലർത്തണം, അതിൽ നമ്മൾ സത്യസന്ധമായിരിക്കണം. അതുകൊണ്ട് ചിലപ്പോൾ എന്ത് വരും, നമ്മുടെ ബോധ്യപ്പെടലുകൾ നമുക്ക് തിരുത്തേണ്ടി വരും. നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, സ്വാമി ഇന്നാളങ്ങനെയല്ലല്ലോ പറഞ്ഞല്ല, ഇന്നാൾ ഞാൻ ധരിച്ചതുപോലെയല്ല, ഇന്ന് ഞാൻ ധരിക്കുന്നു, മാറി. ഇതാണ് നമ്മൾ ഗുരുവിൽ നിന്ന് പഠിക്കേണ്ടത്. ഗുരു അങ്ങനെ മാറിയ ആളാണ്. പഴയ ബോധ്യങ്ങൾ എന്ത് ചെയ്തു, ശരിയല്ല എന്ന് കണ്ടപ്പോൾ അതിനെ തള്ളിക്കളഞ്ഞു, അതിനെ തിരുത്തി, ശരിയല്ല, അങ്ങനെ തിരുത്തിയ ആളാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഗുരുവിനെ അവതരിപ്പിക്കുമ്പോൾ ഗുരുവിനെ നമ്മൾ സത്യസന്ധമായി അവതരിപ്പിക്കണം. മനസ്സിലായോ? മറ്റതെന്താണോ, കുറേ വിഭ്രമ കാഴ്ചകളിൽ ഉള്ളിലൂടെ ഗുരുവിന് ഒരു ഇന്ദ്രജാലക്കാരനെ പോലെ ആൾക്കാരെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ജനങ്ങളെ വിഭ്രമിപ്പിച്ചിട്ട് അവരുടെ കാശ് തട്ടിയെടുക്കുക, അതൊരു ശരിയായ കാര്യമാണ്, ശരിയായ രീതിയല്ല. നിങ്ങളങ്ങനെ വിഭ്രമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഗുരുവിനെ അവതരിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കും, എന്തായിരിക്കും, കാശുണ്ടാക്കുക എന്നുള്ളതാണ്. വേറൊന്നും ലക്ഷ്യമില്ല, പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ്. സത്യസന്ധമായി അവതരിപ്പിക്കുക, ജനങ്ങൾക്ക് ബോധമുണ്ടാകും. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്, കരുണാകരൻ ആയിരിക്കുക എന്ന് പറയുന്നത് ഈശ്വരന് സാധ്യമല്ല. ആർക്കേ സാധ്യമാകും, സാധ്യമാകുന്നെങ്കിൽ ഒരു മനുഷ്യനെ സാധ്യമാകും. എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് ഒരു ചോദ്യമാണ്. നിങ്ങളുടെ സാഹചര്യങ്ങൾക്കും നിങ്ങളുടെ ശേഷിക്കും അനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം സാധ്യമോ അത്രയും, എനിക്ക് എത്രത്തോളം സാധ്യമോ അത്രയും. അത്രയും എന്തായാലും ആർക്ക് സാധ്യമാകില്ല, ഈശ്വരന് പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഒരു പദ്യത്തെ ഈശ്വരനെ സ്തുതിയാണെന്ന് പറയുന്നത് യോജിക്കാൻ പറ്റത്തില്ല. ഇത് ഒരു കരുണാകരൻ എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെ. പിന്നെ പോത്തങ്കോട് കരുണാകര ഗുരുവിൻ്റെ ആശ്രമത്തിലുള്ളവർ ചൊല്ലുന്ന ഒരേ ഒരു പ്രാർത്ഥന ഇതാണ്. കാരണം എന്താണ്, അത് കരുണാകര ഗുരുവിനെ കുറിച്ച് എഴുതിയെന്നാണ് അവർ വിശ്വസിക്കുന്നത്. കരുണാകര ഗുരു ജനിക്കുന്നതിനും മുമ്പേ സമാധിയായ നാരായണ ഗുരു ഭാവിയിൽ ജനിക്കാൻ പോകുന്ന കരുണാകര ഗുരുവിനെ കണ്ടുകൊണ്ട് എഴുതിയതാണിത് എന്ന് പറഞ്ഞ് അവരെല്ലാ ദിവസവും ഇത് ഉപയോഗിച്ചിട്ടാണ് കരുണാകര ഗുരുവിനെ സ്തുതിക്കുന്നത്. ദോഷമൊന്നുമില്ല, അങ്ങനെ സ്തുതിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഗുരു ഈ പറയുന്നത് പോലെ ഒരു പിഴ എരമ്പിനും വരത്താത്ത ഒരു മനുഷ്യനാണ് കരുണാകര ഗുരുവെങ്കിൽ തീർച്ചയായിട്ടും സ്തുതിക്കും. അത് തന്നെ, അങ്ങനെ ഒരു കരുണാകര ഗുരു പിന്നെ സ്തുതിക്കുന്ന തെറ്റ് ഞാൻ പറയത്തില്ല. പക്ഷേ കരുണാകരൂർ അങ്ങനെയുള്ള ആളായിരിക്കണം. ഈ പറയുന്ന പോലെ ഒരു വീടയരമ്പിനും വരുത്താതെ ജീവിച്ചാൽ തീർച്ചയായിട്ടും സ്തുതിക്കാം. നിങ്ങൾ ആരെ വേണമെങ്കിലും സ്തുതിക്കാം ഇത് വെച്ച്, മനസ്സിലായോ? പക്ഷെ അങ്ങനെ ജീവിക്കുന്ന ഒരാളായിരിക്കും, അങ്ങനെ ജീവിക്കുന്ന ആർക്കും ഇത് ചേരും, ഏതൊരു വ്യക്തിയെ സ്തുതിക്കാം. പക്ഷെ ഈ സ്തുതിയൊക്കെ ആർക്കേ ചേരത്തുള്ളൂ, മനുഷ്യർക്ക് ഇത് യോജിക്കത്തുള്ളൂ. ഈശ്വരന് യോജിക്കില്ല. അങ്ങനെ യോജിപ്പിക്കാമെങ്കിൽ നിങ്ങൾ യോജിപ്പിച്ച് പറഞ്ഞു തരും, ഞാൻ കേട്ടുകൊണ്ടിരിക്കും, എനിക്ക് സന്തോഷമുള്ളൂ. അങ്ങനെ ഒരു ഈശ്വരനെ ഞാനും അന്വേഷിച്ചു നടക്കുകയാണ്. അങ്ങനെ ഒരു ഈശ്വരനെ കണ്ടെത്താൻ പറ്റും. എങ്ങനെയാണ്? ഒരു പീഡ എറുമ്പിനും വരുത്താത്ത ഒരു ഈശ്വരൻ സന്തോഷമുള്ള കാര്യമാണ്. Mm-hmm.